ഇവിടെ ഉപാസനയെ കുറിച്ച് ഭാഷ്യകാരൻ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വൈദിക ഉപാസന വൈദികമായ പ്രാണോപാസന ഇത് ബൃഹദാരണ്യത്തിലും വരുന്നു, വേദത്തിന്റെ മറ്റൊരു ഭാഗത്തും വരുന്നു, കോശീതിക ബ്രാഹ്മണത്തിൽ. അപ്പൊ ഇവിടെ രണ്ടിടത്തും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് പറഞ്ഞ ഗുണങ്ങൾ മറ്റൊരു സ്ഥലത്ത് സ്വീകരിക്കാം എന്നുള്ളതാണ്. പിന്നെ ഗുണോപസംഹാരം എന്ന് പറയുന്നു. ഗുണോപസംഹാരം ഇത് പല ഉപാസനകളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. പഞ്ചാഗ്നിവിദ്യ ഇവിടെയെല്ലാം മുമ്പ് വന്നു. അങ്ങനെ ആകാം, കാരണം ഉപാസന ഏകമായതുകൊണ്ട് അങ്ങനെ ആകാമെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഒരു ശാഖയിലെല്ലാം പറയണമെന്നില്ല. അത് സിദ്ധാന്തം പറയുന്നു. ഏവം പരാപ്തേ പ്രത്യഹ അസിഹരന്യമേ ഗുണ ക്വചിതുക്ത വസിഷ്ഠത്താതയോ അന്യത്രാപി. ഒരിടത്ത് പറഞ്ഞ ഗുണങ്ങൾ വേറൊരിടത്തും ആകാം. എന്തുകൊണ്ട് രണ്ടിടത്തും ഒരേ പ്രാണോപാസനാണ്? അഭേദജ വിജ്ഞാനസ്യ, വിജ്ഞാനത്തെ അഭേദമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരിടത്ത് പറഞ്ഞ ഗുണങ്ങൾ വേറെടുത്ത് സ്വീകരിച്ചുകൂട? അപ്പോൾ ഗുണോപസംഹാരം അത് സ്വീകരിച്ചിരിക്കുകയാണ്. അവിടെ ഒരു പൂർവക്ഷമാണ്, രണ്ട് ഏവം ശബ്ദ വാക്യങ്ങളിൽ ഏവം എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഉപാസിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ രീതിയിൽ ഉപാസിക്കേണ്ട, വേറെ രീതിയിൽ ഉപാസിക്കാൻ പാടില്ല. ഒരു ശാഖയിൽ ഏവം ഉപാസിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപാസിക്കണം, വേറെടുത്ത് ഏവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപാസിക്കണം. രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുന്നതിന് അത് ശരിയല്ലല്ലോ എന്നാണ് പൂർവക്ഷി പറയുന്നത്. ഏവം ശബ്ദ തത്ര തത്ര, ഏവ ശബ്ദ ഓരോ സ്ഥലത്തും ഭേദേന വ്യത്യസ്തമായി, ഏവം ജാതീയകം ഗുണജാതകം വേദ്യത്വമായ സമർപ്പയതി ഭേദേന എന്നുള്ളതാണ്. വേറെ വേറെ ഈ ഗുണസമൂഹങ്ങളെല്ലാം വേദ്യത്വമായ എന്ന് പറഞ്ഞാൽ വാസനയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പയതി സമർപ്പിക്കുന്നു എന്ന് വെച്ചാൽ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞുള്ള പൂർവക്ഷി പറയാം. അതിന് സമാനം പറയുന്ന യദ്യപി കോശീതകി ബ്രാഹ്മണഗതേനേവ ശബ്ദേന വാചസനേ ഈ ബ്രാഹ്മണഗന്ധം ഗുണജാതം അസംശബ്ദിതം അസന്നിഹിതത്വ തഥാപി തസ്മിന്നേ വിജ്ഞേനേ വാചസനേ ഈ ബ്രാഹ്മണഗതേനേവ ശബ്ദേന തത് സംശബ്ദിതം ഇതി ന പരശകാഗതമോപി അഭിന്ന വിജ്ഞാനാവിരുദ്ധം ഗുണജാതം സ്വശാഖാഗത വിശിഷ്യത്തെ. അത് ഭാഷകാരൻ യുക്തിയിലൂടെ സമർപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പൂർവശത്തെ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. എന്താണ്? യദ്യപി കൗശീതകി ബ്രാഹ്മണഗതേന ഏവ ശബ്ദേന വാചസനേയി ബ്രാഹ്മണഗന്ധം ഗുണജാതം അസംശബ്ദിതം പറയുന്നത് ശരിയാണ്. കൗശീതകി ബ്രാഹ്മണ ഭാഗത്തുള്ള ഏവം അവിടെ പറഞ്ഞിരിക്കുന്നു ആശയം എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളതേ ഗ്രഹിക്കാവൂ, അത് ബൃഹദാരണ്യത്തിലുള്ളതിനെ ഗ്രഹിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഭാഗികമായി ശരിയാണ് എന്നാണ്. അതാണ് കൗശീതകി ബ്രാഹ്മണഗതേനേവം ശബ്ദേന, അവിടെയുള്ള ഏവ ശബ്ദം കൊണ്ട് വാജസനേയി ബ്രാഹ്മണഗതം ഗുണജാതം. വാജസനേയി ബ്രാഹ്മണത്തിലുള്ള ഗുണങ്ങളെ അസംശബ്ദിതം, അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഏവം എന്ന് പറഞ്ഞാൽ അതല്ലേ ഗ്രഹിക്കാൻ പറ്റൂ, വേറൊരു ശാഖയിലുള്ള എങ്ങനെ ഗ്രഹിക്കും? അത് ഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അസന്നിഹിതത്വ രണ്ട് പ്രകരണത്തിലാണ്. കൗശീതകി ബ്രാഹ്മണത്തിൽ ഏവം എന്ന് പറഞ്ഞാൽ സന്നിഹിതമല്ലാത്ത വാജസിനെ ഈ ബ്രാഹ്മണത്തിലെ ഗുണങ്ങൾ ഗ്രഹിക്കാൻ കഴിയത്തില്ല, അസന്നിഹിതമാണവ. അവിടെ ഉള്ളതേ ഗ്രഹിക്കാൻ പറ്റും. തഥാപി, അങ്ങനെയൊക്കെയാണെങ്കിലും അതെങ്ങനെയാണ് ഭാഷകാരൻ യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നതെന്ന്? തസ്മിന്നേവ വിജ്ഞാനേ. പക്ഷെ വിജ്ഞാനം ഇവിടെ രണ്ടു ഒന്നാണല്ലോ. ഒരു ശാഖയിലെ ഏവം ശബ്ദം കൊണ്ട് വേറൊരു ശാഖയിലെ ഗുണജാതത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ശരിയാണെങ്കിലും ആ വിജ്ഞാനം തന്നെയാണ് ഇവിടെയും. കൗശീതകി ബ്രാഹ്മണത്തിലെ വിജ്ഞാന ഉപാസന, പ്രാണോപാസന തന്നെയാണ് ഇവിടെയും. തസ്മിന്നേവ വിജ്ഞാനി വാചസ്നേയി ബ്രാഹ്മണഗതേന ഏവം ശബ്ദേന തത്സംശബ്ദിതം. വിജ്ഞാനം ഒന്നായതുകൊണ്ട് ഇവിടെ വാചസ്നേ ഈ ബ്രാഹ്മണത്തിലെ ഏവം ശബ്ദം കൊണ്ടത് പറഞ്ഞല്ലോ, അവിടെയുള്ളതെല്ലാം അതുകൊണ്ട് ഏവം ശബ്ദം കൊണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വിജ്ഞാനത്തോട് ഉപാസനയോട് യോജിക്കുന്നുണ്ട് എന്നാണ്. ഔഷധ ഈ ബ്രാഹ്മണത്തിലെ ഏവം ശബ്ദം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും ആ വിജ്ഞാനത്തിൽ ഗ്രഹിക്കുന്നുണ്ട്. വാജസ്നേ ശബ്ദത്തിലേവം ശബ്ദം കൊണ്ട് ആ വിജ്ഞാനത്തിൽ ഇതെല്ലാം സ്വീകരിക്കാം. വസിഷ്ഠത്വാദി ഗുണങ്ങൾ ഉപാസന സ്വീകരിക്കാം. തസ്മിന്നേ വിജ്ഞാനേ വാജസ്നേ ബ്രാഹ്മണഗതേന വിശബ്ദേന തസ്സംസിദ്ധമിതി. അതുകൊണ്ട് പരശാഖാഗതമപി അഭിന്ന വിജ്ഞാനാവിരുദ്ധം ഗുണജാതം സ്വശാഖാഗത വിശേഷം. കൗശീതകി ശാഖ സംബന്ധിച്ച് വാജസ്നേയി ശാഖ പരശാഖയാണ്. അപ്പോൾ ആ പരശാഖാഗതത്തിലാണ് ഈ പരശാഖാഗതമായിട്ടാണ് ഈ വിശേഷ ഗുണങ്ങളെല്ലാം വരുന്നത്. പക്ഷേ വിജ്ഞാനം ഒന്നായതുകൊണ്ട് ഈ ഗുണങ്ങളെല്ലാം ആ വിജ്ഞാനത്തോട് ബന്ധപ്പെട്ടതാണ്. വിജ്ഞാന അവരുദ്ധമാണത്, അതിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിജ്ഞാനത്തെ ഒരു ഉപാസനയെ സ്വീകരിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാം. അത് ഒരു ശാഖയിലുണ്ട്, വേറൊരു ശാഖയിലില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിജ്ഞാനത്തോട് ബന്ധപ്പെട്ടതല്ലേ? അപ്പോൾ മറ്റൊരു ശാഖയിലില്ലെങ്കിലും അവിടുത്തെ ഏവം ശബ്ദം കൊണ്ട് ഗ്രഹിച്ചില്ലെങ്കിലും ഇത് വിജ്ഞാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് വിജ്ഞാനത്തെ ഗ്രഹിക്കുന്നിടത്തെല്ലാം ഇതിനെയും ഗ്രഹിക്കാം. വസിഷ്ഠത്വാദി ഗുണങ്ങൾ എല്ലായിടത്തും വരും. അതാണ് ഗുണ ഉപസംഹാരം, ഗുണത്തെ സ്വീകരിക്കാം എന്നാണ്. തസ്മിന്നേ വിജ്ഞാനേ വാചസ്നേയി ബ്രാഹ്മണഗതേനേവ ശബ്ദേന തസ്സംശബ്ദിതം. വസിഷ്ഠത്വാദി ഗുണങ്ങൾ ഗ്രഹിച്ചു. ഇത് ഇന്ന പരശാഖാഗതമപി. അതുകൊണ്ട് കൗശീതകി ബ്രാഹ്മണത്തെ സംബന്ധിച്ചിടത്തോളം വാചസ്നേയി ബ്രാഹ്മണ പരശാഖയാണ്. പരശാഖയിലുള്ളതാണെങ്കിലും അഭിന്ന വിജ്ഞാന അവരുദ്ധ, രണ്ടിടത്ത് വിജ്ഞാനം ഒന്നാണ്. ആ വിജ്ഞാനത്തോട് അവരുദ്ധമായിരിക്കുന്ന, ചേർന്നിരിക്കുന്ന ഗുണജാതം ഗുണങ്ങളെല്ലാം സ്വശാഖാഗതാ വിശിഷ്യത്തെ അതുകൊണ്ട് ന വിശേഷ്യത്തെ സ്വശാഖയിലുള്ള ആ ഗുണങ്ങളിൽ നിന്നും മറ്റു ഗുണങ്ങളെ വേർതിരിക്കാൻ പറ്റത്തില്ല, എല്ലാം ഒരുമിച്ച് വരും ഉപാസന. അണുന്ന പരശാഖാഗതം അപ്പി അഭിന്ന വിജ്ഞാനാവിരുദ്ധം ഗുണജാതം സ്വശാഖാഗത വിശേഷ്യത്തെ. ഔഷധീയ ശാഖയെ സംബന്ധിച്ച് വാസനീയ വാചസനീയ ശാഖയിലെ വിജ്ഞാനങ്ങൾ വേറെയാണെങ്കിലും ആ വിജ്ഞാനം ഒന്നായതുകൊണ്ട് ഔഷധീയ ശാഖയിലുള്ള ആ ഗുണങ്ങളിൽ നിന്നും വേറെയല്ല, ആ ഗുണങ്ങളോട് ചേർക്കാവുന്നതാണ്. വാചസനീയ ശാഖയിലെ ഗുണങ്ങൾ അതുകൊണ്ട് വിജ്ഞാനം ഒന്നായതുകൊണ്ട് ഈ രണ്ട് ശാഖക്കാർ ഉപാസിക്കുമ്പോൾ ഈ വസിഷ്ഠത്വാദി ഗുണങ്ങളോടുകൂടി ചേർത്ത് തന്നെ ഉപാസിക്കാം. ഉപാസന ഒന്നായതുകൊണ്ട് ജൈവം സതീശ്രുതഹാനി അശ്രുത കൽപ്പനാവാ ഭവതി. അതുകൊണ്ട് വേറെയും ഗുണമുണ്ട്, അല്ല രണ്ട് സ്ഥലത്തും ഒരുപോലെയല്ല ഗുണങ്ങളെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉപാസിക്കുമ്പോൾ ഏതിനെ സ്വീകരിക്കും? വാജസനേ ശാഖയിലെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റേതിനെ ഉപേക്ഷിക്കേണ്ടി വരും. ശ്രുത ഹാനി അതിനെ സ്വീകരിച്ചാൽ മറ്റൊന്നിനെ ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഒന്നിനെ സ്വീകരിക്കുമ്പോൾ അശ്രുത കൽപ്പന മറ്റുള്ളതിനെ എങ്ങനെ അവിടെ സ്വീകരിക്കും? സ്വീകരിച്ചു കഴിഞ്ഞാൽ അശ്രുത കൽപ്പന എന്ന് വരും. അതുകൊണ്ട് ഇവിടെ രണ്ടിടത്തും ഒരു ഉപാസനയായി സ്വീകരിക്കും. അശ്രുത ഹാനി അശ്രുത കൽപ്പന ദോഷങ്ങളൊന്നുമില്ല. രണ്ടുപേരും ചെയ്യുന്ന ഒരു ഉപാസനയാണ്. രണ്ടു കൂട്ടരും കൂടി സഹകരിച്ച് യോജിച്ച് ഒരു ഉപാസനയെ സ്വീകരിക്കുക. വസിഷ്ഠത്വാദി ഗുണങ്ങൾ എങ്ങനെയാണോ വാചസനേ ശാഖയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ കൗഷീതികന്മാർ ഉപാസിക്കുക. അപ്പോൾ പ്രശ്നമില്ല, ഇതിന് തർക്കം വേണ്ട എന്നാണ്. നജൈവ സതി ശ്രുതഹാനിരശ്ര കൽപ്പനവാം ഏകസ്യാമപി ഹി ശാഖായം ശ്രുത ഗുണാഹ ശ്രുത ഇവ സർവത്ര ഭവന്തി ഗുണവതോ ഭേദാഭവത്. ചുരുക്കം പറയുക, ഒരു ശാഖയിൽ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ ഒരു ഉപാസനയെ സംബന്ധിച്ച്, ആ ഉപാസന എവിടെയെല്ലാം പറയുന്നുണ്ട് അവിടെയെല്ലാം അത് ഗ്രഹിക്കാം എന്നുള്ള ഉപാസന ഏകമാണ്. ഇതെല്ലാം ഉപാസകന്മാർ അല്ലെങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഉപാസകന്മാർ പല ശാഖകളും നോക്കിയിട്ട് അവിടെയെല്ലാം ഉള്ള ഗുണങ്ങളെല്ലാം ചേർത്ത് ഉപാസിക്കുന്നു. അല്ലെങ്കിൽ ഏകസ്യാമപി ഹി ശാഖായാം ശ്രുതാഹ ഗുണ, ഒരു ശാഖയിലുള്ള ഗുണങ്ങൾ ശ്രുതായേവ സർവത്ര ഭവന്തി, എല്ലായിടത്തും അത് ഉള്ളതായി കണക്കാക്കുക. എന്തുകൊണ്ട്? ഗുണവത്തോ ഭേദാഭവ, ഗുണവത്തായ ഉപാസനയ്ക്ക് ഭേദമില്ല. ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഈ ദേവദത്ത ശൗര്യാദി ഗുണത്വേന സ്വദേശോ സ്വദേശേ പ്രസിദ്ധോ ദേശാന്തരം ഗത തദ്ദേശേയിൽ അവിഭാവിത ശൗര്യാദി ഗുണോ അപ്പി അതദ് ഗുണോ ഭവത്തി. ദേവദത്തനെന്ന് പറയുന്ന വളരെ ശൗര്യ വീര പരാക്രമങ്ങളോടുകൂടി ഒരാൾ തന്റെ ദേശം വിട്ട് വേറെ സ്ഥലത്ത് പോയി. അവിടെ ചെന്ന് ദേവദത്തനെ കാണുന്ന ഒരാൾ ഇയാൾ വീരശൂര പരാക്രമിയാണെന്ന് തോന്നത്തില്ല. അതുകൊണ്ട് അയാൾ അതില്ലാതെ വരുമോ? ഇല്ലാതെ വരത്തില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ഉപാസനയിൽ ഒരിടത്ത് ഒരുപാട് ഗുണങ്ങൾ പറയുന്നു, ഒരിടത്ത് പറയുന്നില്ല. പറയാത്തടത്തതില്ല എന്നർത്ഥമില്ല. ആളൊന്നാണ്, ഉപാസന ഒന്നാണ്. ഹി ദേവദത്ത ശൗര്യാദി ഗുണത്വേന സ്വദേശേ പ്രസിദ്ധ, സ്വദേശത്തിൽ വീര ശൂരപരാക്രമിയായി പ്രസിദ്ധനാണ്. ദേശാന്തരം കഥ, അയാൾ നാട് വിട്ട് മറ്റു സ്ഥലത്ത് പോയി. തദ്ദേശ്യയിൽ അവിഭാവിത ശൗര്യാദി ഗുണോ, ആ നാട്ടുകാർക്ക് അതൊന്നും പ്രകടമായില്ല, അതിന്റെ സന്ദർഭം ഉണ്ടാകില്ല. ഒരടിയാ പിടിയാക്ക് വന്നു കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റൂ ഇയാൾക്ക് അത്ര ശൗര്യമുണ്ടെന്ന്. അതിന്റെ സാഹചര്യമൊന്നും ഉണ്ടാകില്ല. അതത് ഗുണോ ഭവതി, അയാൾക്ക് അത്ര ഗുണമില്ലെന്ന് പറയാൻ പറ്റൂല. അത് മുട്ടി നോക്കുമ്പോഴേ അറിയാൻ പറ്റും, ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും. അത് സംഭവിക്കാം. തഥാച തത്ര പരിചയ വിശേഷ ദേശാന്തരേപി ദേവതത്വ ഗുണ വിഭാവ്യന്റെ എന്നൊരു അവസരം വരട്ടെ. ആരുമായിട്ടെങ്കിലും ഒന്ന് ഏറ്റുമുട്ടുമ്പോൾ പരിചയ വിശേഷ ആൾക്കാർക്ക് മനസ്സിലാകും. ദേശാന്തരേപി അവിടെയും ദേവദത്ത ഗുണ വിഭാവ്യന്റെ ദേവദത്തന്റെ ഒറിജിനൽ ഗുണങ്ങളെല്ലാം പ്രകടമാകുന്നു കാണാം. ഏറ്റുമുട്ടുമ്പോഴേ അതറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇതറിയത്തില്ല. അതുപോലെയുള്ള ഇവിടെയും ഗുണങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച അവിടെയുണ്ട് ഗുണം. ഇത് ഉപാസന ഒന്നായതുകൊണ്ട് ഏവം അഭിയോഗ വിശേഷാൽ ശാഖാന്തരേപ്യ ഉപാസ്യാഹ ഗുണാഹ ശാഖാന്തരപ്യസ്യേ. ഇങ്ങനെയുള്ള അഭിയോഗ വിശേഷം കൊണ്ട് സംബന്ധ വിശേഷം കൊണ്ട് പൊതുവായി പറയുകയാണ്, ഒരു ശാഖയിൽ പറയുന്ന ഗുണങ്ങൾ മറ്റൊരു ശാഖയിലും സ്വീകരിക്കാം. ഉപാസന ഒന്നാണെങ്കിൽ ഇതൊരു പൊതുവായ നിയമമാണ്. അവിടെ എല്ലായിടത്തും ഇത് പറയണമെന്നില്ല. പറഞ്ഞല്ലോ വേദശാഖകൾ ഓരോ ഗോത്രങ്ങളിൽ ഇങ്ങനെ ചൊല്ലിച്ചൊല്ലി പിരിഞ്ഞ് പിരിഞ്ഞ് പോയി, അതിനൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ച വേദമാണ് ഭാഷ്യകാരൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. ചിന്തിക്കേണ്ടി വരുമ്പോൾ ചോദ്യങ്ങൾ വരും. ഒരേ ഉപാസന തന്നെ രണ്ടിടത്ത് പറഞ്ഞു, രണ്ട് രീതിയിൽ പറഞ്ഞു. ഇത് എങ്ങനെ അനുഷ്ഠിക്കണം, ഉപാസകന്മാർക്ക് സംശയം ഉണ്ടാകും. കുറഞ്ഞതിനനുസരിച്ച് ചെയ്യണമോ കൂടുതലുള്ളതിനനുസരിച്ച് ചെയ്യണം. എന്തായാലും കൂടുതലുള്ളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു ശാഖയിലാണോ അത്തരം ഗുണങ്ങൾ കുറവുള്ളത്, അവരും ഈ ഗുണങ്ങളെ കൂടി ഉപസംഹരിച്ച് ചെയ്താൽ നല്ല ഫലമുണ്ടാകും എന്നാണ്. ഇവ അഭിയോഗ വിശേഷ ശാഖാന്തരേ പ്യുപാസ്യാഹ ഗുണാഹ മറ്റ് ശാഖകളിലും ഉപാസിക്കപ്പെടുന്ന ഗുണങ്ങൾ ശാഖാന്തരപ്യസ്യ മറ്റ് ശാഖകളിലും കൂട്ടിച്ചേർക്കാം. തസ്മാ ഏകപ്രധാന സംബന്ധ ധർമ്മ ഏകത്രാപി ഉച്യമാന സർവത്ര ഉപസംഹർത്തവ്യ. അതുകൊണ്ട് ഒരു പൊതു നിയമം പറയാണ്, ഏകപ്രധാന സംബന്ധം പല ശാഖകളിൽ പറയുന്ന ഒന്ന്. ഏകപ്രധാനം എന്ന് പറയുന്നത് ഇവിടെ പ്രാണോപാസന. അതിൽ ഒരിടത്തതിന് പ്രാധാന്യം കൂടുതൽ വരുന്നു. ഇതുകൊണ്ട് ഇവിടെ കൂടുതൽ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ വരുന്ന ധർമ്മങ്ങൾ ഏകത്രാപ്യുച്യമാന സർവത്ര ഉപസംഹർത്തവ്യ. ഒരു സ്ഥലത്ത് പറയുന്നത് എന്നുവെച്ചാൽ ഏകത്ര ഉച്യമാന അപി, ഒരു സ്ഥലത്തെ പറയുന്നുള്ളൂ എങ്കിലും സർവത്ര ഉപസംഹർത്തവ്യ ഏവ, എല്ലായിടത്തും അത് സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഉപാസനയ്ക്കെല്ലാം ഒരു ഐകരൂപ്യം ഉണ്ടാവും ആണ് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത്. വേദങ്ങളിൽ കാലാകാലം കൊണ്ട് വന്ന തേയ്മാനങ്ങൾ കൂട്ടിച്ചേർക്കരുത്. ഇതൊക്കെ പരോക്ഷമായി അംഗീകരിക്കുകയാണ്. ദൈവം പറഞ്ഞതാണ്, ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോഴും ഈ വേദശാഖകളിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ അത് അംഗീകരിക്കുകയാണ്. നേരിട്ട് വാദർന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. ചിലടത്ത് കുറച്ചൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി, ചിലടത്ത് ചിലർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇനി എങ്ങനെ എന്ന് ഭാഷ്യകാരൻ്റെ കാലം വന്നത് ചിന്തിക്കുകയാണ്. ഭാഷ്യകാരൻ്റെ കാലത്തിന് മുമ്പ് ഒരു 10,000 or 4,000 ഒക്കെ വർഷം മുമ്പായിരിക്കും വേദമൊക്കെ ചൊല്ലി തുടങ്ങിയത്. ഇത്രയും കാലം കൊണ്ട് ഏത് മാറ്റം വരുന്ന പോലെ എത്രയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഇത് വാമൊഴിയായി വരുന്നതുകൊണ്ട് തന്നെ ഇതിന് കുറേ തേയ്മാനങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇത്രയും വലിയ ഇത് ഈ ഒരു ഉപാസനയെ സംബന്ധിച്ചല്ല, എല്ലാ ഉപാസനകളെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഭാഷകാരൻ ഇത്രയും ബുദ്ധി കസരത്ത് കണ്ടെത്തുന്നത് തന്നെ തെളിവാണ് വേദങ്ങൾക്ക് അവഭ്രംശം സംഭവിച്ചു കാലം കൊണ്ട്. അതുകൊണ്ട് ഭാഷകാരൻ ഒരു പുതുക്കി പണിയൽ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം എന്ന് ഭാഷകാരന്റെ കാലമായപ്പോൾ ഇതൊക്കെ എഴുതി വയ്ക്കുന്ന സമ്പ്രദായമായി. എഴുതി വയ്ക്കുന്ന സമ്പ്രദായമായപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി. ഇന്നിപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതി. അത്രയും മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ആ കാലത്തിന് ശേഷം ക്രമേണ അത് വേദങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. പ്രിന്റിങ്ങിന് ശേഷമാണ് ശരിക്കും, കാരണം ഭാഷ്യകാരൻ ഇവിടെ ഉദ്ധരിക്കുന്ന പല വേദങ്ങളും ഇന്നില്ല, എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ദൈവം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ല ഉണ്ടോ? ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു? അന്നും എഴുതി വച്ചാലും എഴുതി വയ്ക്കുന്ന സാധനങ്ങൾ കൂടുതൽ എഴുതി വയ്ക്കുന്ന ഭൂർജപത്രത്തിലും പനയോലയിലും ഒക്കെയാണ്. അതെല്ലാം ചിലരെടുത്തൊക്കെ നശിച്ചു. പിന്നീടാണ് പിന്നെ തുണിയിൽ ഒക്കെ എഴുതി വയ്ക്കുന്നു. അങ്ങനെ എഴുതി വയ്ക്കുന്ന കാലത്തോളം അത് നഷ്ടപ്പെടുന്നതിനുള്ള അവസരവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭക്ഷ്യകാരൻ പറഞ്ഞ വേദങ്ങൾ പോലെ ഏതാണെന്നറിയാത്തത്. പിന്നെ കുറെ കാലം കൂടെ കഴിഞ്ഞ് അച്ചടി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടിയതെല്ലാം സുരക്ഷിതമായി വേദങ്ങളെല്ലാം മാക്സ് മുള്ളർ വന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സുരക്ഷിതമായ രീതിയിൽ പിന്നെ സൂക്ഷിക്കാൻ പറ്റിയത്. അല്ല, വേദം എന്ന് പറയുന്നത് അനാദിയായിട്ട് ഒരു കേടും ഇല്ലാതെ അന്നുള്ളതുപോലെ തന്നെ ഇന്നും എന്നൊക്കെ പറയുന്ന അസംബന്ധമാണ്. വേദത്തെ അനുമാനിക്കുന്നുണ്ട് പലരും. സ്മൃതികൾ പ്രമാണത്തെ കണ്ടിട്ട് അതിനെ അനുകൂലിക്കാത്ത ശ്രുതികൾ വരുമ്പോൾ ഈ വിദ്വാൻമാർ തന്നെ എന്താ പറയുന്നത്, അതിനെയൊക്കെ അനുമാനിക്കുന്നു. ആ ശ്രുതിക്ക് അനുകൂലമായ, സ്മൃതിക്ക് അനുകൂലമായ ശ്രുതി പണ്ടുണ്ടായിരിക്കണം. അതൊക്കെ പൊതുവെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് വേദം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ശരിയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് ഓരോരോ കാലത്തിനനുസരിച്ചിട്ടാണ്. മനുഷ്യൻ്റെ അറിവിൻ്റെ മൂല്യമാണ്. അന്നത്തെ അറിവിൽ മനുഷ്യൻ്റെ അറിവിൽ ഏറ്റവും മൂല്യവത്തായിരുന്നു വേദം. പിന്നെ അതുപോലെ മൂല്യമുള്ള ഒരുപാട് അറിവുകൾ മനുഷ്യനുണ്ട്, പല വിഷയങ്ങളും. ഇത് നമ്മൾ ഉപനിഷത്തിൽ വന്നപ്പോൾ ഇത് ഉപാസനാ ഭാഗമായതുകൊണ്ട് ചർച്ച ചെയ്തോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ നിങ്ങളോട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഉണ്ടോ? എന്നാൽ ഇതിൻ്റെ ഭാഷ്യത്തിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നുണ്ട്. ഈ പ്രാണ ഉപാസനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ശ്രുതിയിൽ തന്നെ പ്രാണന്മാര്, മറ്റു പ്രാണന്മാരെല്ലാം ഭാഗാദി പ്രാണന്മാര് മുഖ്യപ്രാണനെ അംഗീകരിച്ചു. ഉണ്ട്, പലയിടത്തും ഉണ്ട്. അംഗീകരിച്ചു കഴിഞ്ഞപ്പോ പ്രാണൻ പറഞ്ഞു, ശരി നിങ്ങൾ എന്നെ അംഗീകരിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഇനി കപ്പം തരണം. രീതിയാണല്ലോ, ചക്രവർത്തിക്ക് സാമന്തന്മാരെല്ലാം കപ്പം കൊടുക്കുന്നത് പോലെ ഞാനാണ് പ്രധാനിയെങ്കിൽ നിങ്ങൾ കപ്പം തരും. അപ്പം പറയുന്നു, ശരി എന്റെ ഗുണങ്ങളെല്ലാം നിന്റേതാണ്, എന്റെ ഗുണങ്ങളെല്ലാം നിന്റേതാണ് എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നു, നിനക്ക് സർവ ഞങ്ങൾക്കെല്ലാം ഓരോരോ ഗുണങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് നിനക്ക് സർവ അന്നവും ഭക്ഷിക്കാം, സർവാന്ന ഭക്ഷണം. പ്രാണന് സർവാന്ന ഭക്ഷണം ഇരിക്കുന്നു. ഇവിടെ ഭാഷ്യകാരൻ അവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ സർവാന്ന ഭക്ഷണം പ്രാണന് വിധിക്കുമ്പോൾ ബ്രാഹ്മണന് സർവാന്ന ഭക്ഷണമാകാമോ എന്നുള്ളതാണ് ഭാഷ്യകാരൻ അവിടെ വിശേഷിച്ച് ചിന്തിക്കുന്നത്. ബ്രാഹ്മണന് സർവാന്ന ഭക്ഷണം ആകാമോ? അതിൽ പൂർവക്ഷി പറയുന്നു, പ്രാണന് സർവാന്ന ഭക്ഷണം വിധിച്ചിരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് ബ്രാഹ്മണനായിക്കൂടാ? പറയാതെ പാടില്ല. കാരണം ബ്രാഹ്മണന് ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ, ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് സ്മൃതികളിലെല്ലാം വിധിച്ചിട്ടുണ്ട്. അതിന് വിരോധം വരും. അതുകൊണ്ട് ബ്രാഹ്മണന് സർവാന്ന ഭക്ഷണം പാടില്ല പറയുന്നു. അത് പ്രത്യേകം പറയുന്നു, ആ കീടപതങ്കി കീടങ്ങൾ തുടങ്ങി പക്ഷികളിൽ തുടങ്ങി ഇവിടെയുള്ള ഓരോ വിഷജീവികൾ വരെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ വിഷജീവിക്ക് വിഷവും ഭക്ഷണമാകാം, അതിന് ദോഷമുണ്ട്. പക്ഷെ അത് മനുഷ്യൻ കഴിച്ചാൽ ചത്തുപോകും. അപ്പൊ ബ്രാഹ്മണൻ എങ്ങനെ സർവാന്ന ഭക്ഷണം പറ്റും? ബ്രാഹ്മണൻ അത് കഴിയത്തില്ല. അങ്ങനെ ഭാഷ്യകാരൻ ചിന്തിക്കുന്നതിന് കാരണം, ഒരുപക്ഷെ ആരെങ്കിലും സർവാന്ന ഭക്ഷണമാകാം എന്നൊരു പക്ഷെ വ്യാഖ്യാനിച്ചിരിക്കാം. അല്ലെങ്കിൽ മറ്റ് സ്മൃതികളിലും മറ്റും സർവാന്ന ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അത് ബ്രാഹ്മണനത് പാടില്ല, ഭക്ഷ്യാഭക്ഷ്യ വിചാരം, അത് സ്മൃതികളിലെല്ലാം പറയുന്നു. എന്തൊക്കെ ഭക്ഷിക്കാം, എന്തൊക്കെ ഭക്ഷിക്കാൻ പാടില്ല. അത് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ തിന്നാൻ കൊള്ളാവുന്നുള്ള സാധനം എന്താണ് അല്ല എന്നുള്ളതല്ല. അത് മനുഷ്യന് തിന്നാൻ പറ്റിയ സാധനങ്ങളെല്ലാം കഴിച്ചോളും. വൈറ്റമിൻസ് ഏതിലുണ്ട്, മിനറൽസ് ഏതിലുണ്ട്, അങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത്. ഭക്ഷ്യാഭക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്മൃതികളിലെല്ലാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ഭക്ഷ്യാഭക്ഷ്യ വിചാരം വരുമ്പോൾ അതിനുള്ള ശുദ്ധികളുള്ള ഭക്ഷണം കഴിക്കുക. ഈ പറയുന്നതിനൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട്. മുഖ്യമായി ചർച്ച ചെയ്യുന്നതല്ല. ശൂദ്രൻ തൊട്ടുകഴിഞ്ഞാൽ ഭക്ഷിക്കാമോ, ചണ്ഡാളൻ തൊട്ടുകഴിഞ്ഞാൽ ബ്രാഹ്മണൻ ഭക്ഷിക്കാമോ, ഇത്തരം കാര്യങ്ങൾ അവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നു. സ്മൃതികളിലാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഭക്ഷിക്കേണ്ടി വന്നാൽ പിന്നെ എന്താണോ പ്രാണസങ്കടം വരുമ്പം, വേറെ ഭക്ഷണമൊന്നും കിട്ടാതെ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ശൂദ്രന്റെ ഭക്ഷണവും ഭക്ഷിക്കാം. ശൂദ്രാന്നം നിഷിദ്ധമാണ്, ബ്രാഹ്മണന് കഴിക്കാൻ പാടില്ല. പക്ഷെ കിട്ടാതെ വന്നാൽ കഴിക്കാം. പിന്നെ അതിന് പ്രായശ്ചിത്തങ്ങൾ, പിന്നെ അതിന്റെ പ്രായശ്ചിത്തം എന്തൊക്കെ ചെയ്യണം? അപ്പൊ ജീവൻ നിലനിർത്തിയാലേ പിന്നെ ശ്രുതിയും സ്മൃതിയും എല്ലാം നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അബദ്ധർമ്മമായി എന്തൊക്കെ കഴിക്കാം, കഴിച്ചാൽ പിന്നെ എന്തൊക്കെ, ഇതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മറ്റുള്ളതൊന്നും മുഖ്യമായിട്ടുള്ള കാര്യമില്ല. സ്മൃതികൾ അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നു. അങ്ങനെ ചർച്ച ചെയ്യുന്നിടത്ത് ഇവിടെ ഇപ്പോൾ ആ ഭാഷ്യത്തെ കുറിച്ചുകൂടെ പരാമർശിക്കാൻ കാരണം, ഭാഷ്യകാരൻ അവിടെ ബ്രാഹ്മണനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ബ്രാഹ്മണ ശരീരസ്യ ബ്രാഹ്മണത്വദേഹ സംബന്ധിനഹ എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ശരീരസംബന്ധിയായ ഒന്നായിട്ടാണ് ബ്രാഹ്മണത്വത്തെ ഭാഷ്യകാരൻ പറയുന്നത്. അത് ഞാനിപ്പോൾ അത് എടുത്തു പറയാൻ കാരണം പൊതുവേ ആൾക്കാർ പ്രചരിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഈ ബ്രാഹ്മണാദികളെല്ലാം ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ്. വാസ്തവം അങ്ങനെയല്ല. ബ്രാഹ്മണാദികളെല്ലാം ജാതി തന്നെയാണ്. ഇതെല്ലാം ശരീരസംബന്ധിയായിട്ടാണ്. എങ്ങനെയാണോ സ്ത്രീയെന്നും പുരുഷനെന്നും പറയുന്നത് ശരീരസംബന്ധിയാണല്ലോ. ഗുണങ്ങളുണ്ടെന്നും ആരും പറയാറില്ല. ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ്. ഇതുപോലെ തന്നെ ശരീരസംബന്ധിയായിട്ടാണ് ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ പറയുന്നത്. അതെന്തുകൊണ്ട്? പാരമ്പര്യം അനുസരിച്ച്. അതാണ് പറയുന്നത്. ഭാഷ്യകാരനും അതാണ് അംഗീകരിച്ചിരിക്കുന്നത് മുഖ്യമായിട്ട്. അല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി എന്ന് പറയുന്നത് ഈ ഭക്ഷ്യാഭക്ഷ്യ വിചാരം പോലുള്ള സന്ദർഭങ്ങൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കും? എങ്ങനെയാണ് അംഗീകരിക്കുന്നത്? അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഒരുത്തനെ കണ്ടിട്ട് അവൻ്റെ ഗുണം ഏതെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അവൻ്റെ ഭക്ഷണമായി കഴിക്കാൻ പറ്റുമോ? അവൻ്റെ ഗുണം തീരുമാനിക്കുന്നത് എന്ത് വെച്ച് തീരുമാനിക്കും? അപ്പം അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. സ്വാഭാവികമാണ് ജന്മം കൊണ്ട് ജാതിയെ സ്വീകരിക്കുന്നു. അപ്പോൾ ഈ സ്മൃതികളിൽ സർവത്ര എല്ലായിടത്തും ജാതിയെ സ്വീകരിച്ചിരിക്കുന്നത് ജന്മത്തിനനുസരിച്ചാണ്. മറിച്ച് ആരെങ്കിലും മനസ്സിലൊരു ധാരണയുണ്ടെങ്കിൽ അവർ ശരിക്കും ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. ഇങ്ങനെയുള്ള ഒരു ധർമ്മവിചാരം, ധർമ്മത്തെക്കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ട്, അവിടെയെല്ലാം എവിടെയാണോ വർണ്ണധർമ്മം ആശ്രമധർമ്മം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, അവിടെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ജന്മം അനുസരിച്ചുള്ള ജാതിയാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചൊന്നും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഒരു തീരുമാനം എടുക്കാനൊക്കത്തില്ല. അത് ചെയ്ത് തുടങ്ങുന്ന എവിടെ മുതലാണ്? ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷം ഉള്ള കാര്യം പറയണമെങ്കിൽ, പിന്നെ ഗർഭാധാനം പോട്ടെ, അതിനുശേഷമുള്ള കാര്യം, അതിൽ തന്നെ എന്താണ് ഉപനയനം തുടങ്ങി വരണമെങ്കിൽ, ഇക്കാര്യത്തിലൊന്നും സ്ത്രീകളെ ഒട്ടും പരിഗണിച്ചിട്ടില്ല. കാരണം സ്ത്രീകളുടെ ഉപനയനം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇതെല്ലാം പുരുഷ സംബന്ധിയായിട്ടാണ് എല്ലാം ചർച്ച ചെയ്തിരിക്കുന്നത്. അല്ല, സ്ത്രീകൾക്ക് അവിടെ യാതൊരു മൂല്യവും കൽപ്പിച്ചിട്ടില്ല. ഇത്തരം ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നത് അത് പറയുന്നു. അല്ല, സ്ത്രീകളെ പൂജിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു നഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ ധർമ്മവിചാരം, അതാ ഞാൻ പറയുന്നു. അങ്ങനെ വരുന്നിടത്ത് പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആദ്യ ഉപനയനം ചെയ്യുമ്പോൾ, ഉപനയനം നടത്തുന്ന സമയത്ത് അരയിൽ കെട്ടുന്ന പട്ട, തോളിലിടുന്ന സാധനം, പൂണുനൂല്, കയ്യിൽ പിടിക്കുന്ന വടി, ഇതെല്ലാം ഓരോ ജാതിക്കാർക്കും വേറെ വേറെയാണ്. ബ്രാഹ്മണൻ്റെ പേര്, ക്ഷത്രിയൻ്റെ പേര്, വൈശ്യൻ്റെ പേര് വേറെ വേറെയാണ്. അത് ജാതിക്കാണ് വിധിച്ചിരിക്കുന്നത്, ഇന്ന ജാതിക്ക് ഇന്നത്. ഇതൊരിക്കലും ഗുണത്തിനനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഗുണം എങ്ങനെയാ കണ്ടുപിടിക്കുന്നു? കുറച്ച് മുതിർന്നാ ശരി അവൻ്റെ ഗുണം പുറത്തു വരും എന്ന് നോക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഈ 5 വയസ്സുള്ള കുട്ടിയുടെ ഗുണം എങ്ങനെയാ തീരുമാനിക്കുന്നത്? 5 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള കളിച്ചു കിടക്കുന്ന പ്രായത്തിന് ഈ വിധികളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ സ്മൃതി, എല്ലാ സ്മൃതികളിലും ഉള്ള വിധികളാണ്, മനുസ്മൃതിയിൽ മാത്രമാണ്. ജന്മം കൊണ്ടേ അവൻ്റെ ജാതി തീരുമാനിക്കാൻ പറ്റും. അല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒന്നുമല്ല അതൊക്കെ തീരുമാനിക്കുന്നു. ഭാഷ്യകാരനിവിടെ ശരീരം, ബ്രാഹ്മണ ശരീരം എന്ന് വ്യക്തമായി പറയുന്നു. അത് ഭാഷ്യകാരൻ പറയുന്ന സ്മൃതികൾക്കനുസരിച്ച് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ശൂദ്രം കയറിയിട്ട് എനിക്ക് നല്ല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. ശൂദ്രൻ ബ്രാഹ്മണനാകാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും യോഗ്യത. അപ്പോൾ പിന്നെ സ്ത്രീയുടെ കാര്യം പറയാനുണ്ടോ? ഒരു സ്ത്രീ കയറിയിട്ട് ഞാൻ ബ്രാഹ്മണൻ സ്ത്രീയാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. ശൂദ്രന് പോലും സാധിക്കില്ലെങ്കിൽ പിന്നെ സ്ത്രീക്ക് എങ്ങനെ സാധിക്കും? അപ്പോൾ ഇതാണ് അതിൻ്റെ വാസ്തവസ്ഥിതി. പിന്നെ ഈ ഗുണകർമ്മങ്ങളെന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്നുള്ളത് ചോദ്യം ചിലരുടെ മനസ്സിൽ വരും. പിന്നെ ഗുണകർമ്മങ്ങളെന്ന് പറയുന്നതോ അത് വന്നത് പറയാം. സ്മൃതികളിലെല്ലാം ഇങ്ങനെ ആയിരിക്കെ, കാരണം ഇത് ഗോത്ര പാരമ്പര്യങ്ങളനുസരിച്ച് വന്നതാണ്. ഓരോ ഗോത്രങ്ങളിങ്ങനെ പരമ്പരയായിട്ടല്ലേ വരും. ബ്രാഹ്മണൻ മാത്രമല്ല, ക്ഷത്രിയനും അങ്ങനെയല്ലേ. ക്ഷത്രിയന്റെ മകനല്ലേ രാജാവാകാൻ പറ്റൂ. വേറെ ആരെങ്കിലും അന്ന് നാട്ടുകാരിൽ നിന്ന് ആരെങ്കിലും തിരഞ്ഞെടുക്കും. ക്ഷത്രിയന്റെ മകനാണ് അടുത്ത് ക്ഷത്രിയ രാജാവായി വരുന്നത്. ഇത് ഏതെങ്കിലും ബ്രാഹ്മണന് മാത്രം വരുന്ന അപരാധമല്ല. എല്ലാ ജാതികളും അങ്ങനെയായിരുന്നു. ആശാരിപ്പണി ചെയ്യുന്നവന്റെ മകൻ ആശാരി തന്നെ, ഇന്നും അങ്ങനെ തന്നെ. പല വ്യത്യാസമുണ്ട്. ആശാരി ഇന്ന് പള്ളിക്കൂടത്തിലെ വാദ്യരായാലും ആശാരി സാറാണ്. ഗണകൻ സാറായി കഴിഞ്ഞാലും ഗണകൻ സാറാണ്. അത് മാറുമോ? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന വ്യവസ്ഥിതിയാണ്. ഇതൊക്കെ ജാതിക്കനുസരിച്ച എന്നും പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെന്ന് പറയുന്ന ആൾക്കാരെ മതപ്രഭാഷകരൊക്കെ പ്രസംഗിക്കാറുമുണ്ട്. ഇവിടെ പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞങ്ങളുടെ സംസ്കാരം വളരെ ശ്രേഷ്ഠമാണ്, അവിടെയൊക്കെ തീരുമാനിച്ചിരിക്കുന്ന ഗുണകർമ്മങ്ങൾക്കാണിത്. അവനവന് ഒന്നുകിൽ വിവരമില്ലാതെ പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ പറയുന്നു. ഞാനിത് ഇവിടെ എടുത്തു പറയാൻ കാരണം ഇതിൻ്റെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ ഇക്കാരം വ്യക്തമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് അവിടെ അന്ന് ചർച്ച ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് വിവരത്തിന് ഒരു കുറവും വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നുകൂടെ എടുത്തു പറയുന്നു. ആർഷഭാരത സംസ്കാരവാദികൾ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കാര്യമാണ്, പുറത്തു പറയാൻ പഠിക്കുന്നത്. എനിക്കങ്ങനെ ഒരു സംസ്കാരത്തോട് യാതൊരു ബാധ്യതയില്ല, അതുകൊണ്ട് ഞാനത് തുറന്നു പറയുന്നു എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗുണകർമ്മങ്ങൾ എന്നുള്ള ഒരു ആശയം വന്നത്? ഗീതയിലും മറ്റും വരാൻ കാരണം, കാരണം പാരമ്പര്യമായി ഇതിങ്ങനെ വന്നപ്പോൾ അത് ആദ്യം തൊഴിലിനനുസരിച്ച് വന്നു, പിന്നെ തൊഴിൽ കുലത്തൊഴിലായി, അപ്പം ജന്മത്തിനനുസരിച്ചായി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒരുപാട് ഉച്ചനീചത്വങ്ങളും വന്നു. അതിൻ്റെ പേരിൽ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രാഹ്മണൻ സ്വയം പറഞ്ഞു, ഞാൻ ശ്രേഷ്ഠനാണ്, ബാക്കിയുള്ളവരെല്ലാം നീചന്മാരാണ്, നികൃഷ്ടരാണ്, ഇങ്ങനെയൊക്കെ സ്വയം കൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പഠിപ്പും അറിവും എല്ലാം സ്വന്തമാക്കി, ബാക്കിയുള്ളവർക്കെല്ലാം നിഷേധിച്ച് അതിൻ്റെ ബലത്തിൽ പ്രമാണങ്ങളുണ്ടാക്കി, ശാസ്ത്രങ്ങളുണ്ടാക്കി, ഓരോരുത്തർക്കും ഓരോ ഉയർന്നതും താഴ്ന്നതുമായ സ്ഥാനങ്ങൾ കൽപ്പിച്ച് തൊട്ടുകൂടായ്മ, ഈ പറയുന്ന ഭക്ഷ്യാഭക്ഷ്യ വിചാരങ്ങൾ വന്നു. ഇങ്ങനെ വന്ന് സമൂഹത്തിൽ ഒരുപാട് അസമത്വങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ചിലരും മറിച്ച് ചിന്തിച്ചു, ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായ കാരണം ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതി വ്യവസ്ഥയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിച്ചു ചിലർ. ജന്മം കൊണ്ട് വരുന്നതുകൊണ്ടാണ് ഈ ദോഷങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇതിനൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി വരുന്ന ഒരു ശ്രമം, അതാണ് മഹാഭാരതത്തിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നു, ഭഗവത്ഗീതയിലൊക്കെ കാണുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മറ്റതും വരും, നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയും വരും. ആണ് പറഞ്ഞത്, ഏപിശു പാപയോന ശ്രീയോ വൈശ്യ സദാശൂദ്ര. ശ്രീ വൈശ്യനും ശൂദ്രനും വിശേഷ സ്ത്രീയും പാപയോനികളാണ്, പാപം കൊണ്ട് ജനിക്കുന്നവരാണ്, പാപികളാണ് എന്നവിടെ പറഞ്ഞത് ആ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയാണ്. അതാണ് ഇന്ന് സ്ത്രീയുടെ മനസ്സിരിക്കുന്നത്, പാപിയാണ്. ശരിയുടെ മനസ്സ്. കാരണം അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, നൂറ്റാണ്ടുകൾ കൊണ്ട് മനസ്സിന് അടിച്ചേപ്പിച്ചു കൊടുത്താണ്. ഇന്നുമുണ്ട്, ഇനി അത് ശരിക്കും മാറിവിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സയൻസ് കുറേ കൂടെ വികസിക്കണം. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഈ പുസ്തകത്തിലൊന്നും എഴുതിയിട്ടില്ല. സയൻസ് കുറേ കൂടെ പ്രകടിപ്പിക്കുക. ഇങ്ങനെ വികസിച്ച് വരുമ്പോൾ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ശാസ്ത്രശാഖ വികസിച്ച് വരുമ്പോഴത്തേക്ക് ഇവരിൽ ചില ജീൻ തെറാപ്പി നടത്തണം ഈ സ്ത്രീകളിൽ. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പറയാം, ഞങ്ങൾക്ക് ശബരിമല കയറണം കയറണം കയറണം എന്ന് പറയും. ഇത് മാറും, ഇതെല്ലാം വരെ യാതൊരു വഴിയും ഇല്ല. ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും, അല്ലാതെ ഇത് ശരിയാകത്തില്ല. കാരണം അത് നൂറ്റാണ്ടുകൾ കൊണ്ട് തലയ്ക്കകത്ത് ഉറച്ചുപോയി. അപ്പോൾ അവിടെ ഒരു മാറ്റം ആരോക്കെ ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞു, അത് ജന്മം കൊണ്ടിത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ ചിലരതിന് മേൽക്കോയ്മ എടുക്കുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു. ഈ ദ്രോഹം എന്ന് പറയുന്നത് സ്വയം മരിക്കുന്ന ദ്രോഹമുണ്ട്. സ്ത്രീകളും മറ്റും സ്ത്രീകളെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നതോടൊപ്പം തന്നെ അവർ സ്വയം ദ്രോഹത്തെ സ്വീകരിക്കുന്നുമുണ്ട്. ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയായാൽ മതി എന്ന് സ്വീകരിക്കുന്നു. ഇത് കാലം കൊണ്ട് ശൂദ്രന്മാരിലും ചണ്ടാളന്മാരിലും ഒക്കെ ഇങ്ങനെ ഒരു അടിമത്ത മനോഭാവം വന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി. ആദ്യം അടിച്ചേൽപ്പിച്ചതാണെന്നുള്ള കാര്യം ഇവർ കാലം കൊണ്ട് വിസ്മരിച്ചു പോയി, സ്വയം അത് സ്വീകരിച്ചു. ഞങ്ങളങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതി, ഇത് കൂടുതലൊന്നും ആവശ്യമില്ല എന്നൊരു ചിന്താഗതി വന്നു. അപ്പോൾ ഇത് മുമ്പോട്ട് പോയാൽ അപകടം ആകുമെന്ന് വിചാരിച്ച് ചിലരിടയ്ക്ക് ചിന്തിക്കാൻ തുടങ്ങിയാണ് എന്താണ് ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയുന്നത്. അപ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ജാതിയെ തീരുമാനിക്കണം. അരെ ജാതി വേറെ വർണ്ണം വേറെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വാദ കോലാഹലങ്ങൾ നടത്തുന്നൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ അല്ലെങ്കിൽ വിവരമില്ലായ്മ ഉണ്ട്. ഇതൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം സ്മൃതികളും ഒക്കെ വായിച്ചു നോക്കുക, പലതും ഈ ശബ്ദങ്ങളെല്ലാം മാറി മാറി പ്രയോഗിക്കും. ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിപ്പോൾ ബ്രഹ്മജ്ഞാനമുള്ളവൻ, അവന് ബ്രഹ്മജ്ഞാനം ശ്രേഷ്ഠമാണെന്നൊക്കെ പറയുന്നത് കൂടുതൽ അതിനൊന്നും അർത്ഥമില്ല. ഉണ്ടെന്ന് പറഞ്ഞ ഒരാളുടെ ജാതി തീരുമാനിക്കപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഒരു മാറ്റം വന്നാണ് എന്താ, ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കും. പക്ഷേ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കുമ്പോൾ ചില വ്യക്തികളുടെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കാമെന്നുള്ളതല്ലാതെ അതൊരിക്കലും ഒരു സമൂഹ വ്യവസ്ഥിതിയാക്കാൻ പറ്റത്തില്ല. ജാതി വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഗുണകർമ്മങ്ങൾക്കനുസരിച്ചൊരു ജാതി വ്യവസ്ഥിതി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരാശയമായി ചില വ്യക്തികളുടെ മഹത്വമായി നിൽക്കും. ഒരു വ്യക്തിയുടെ മഹത്വം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ബ്രാഹ്മണനാണ് എന്ന് പറയും. അതിനപ്പുറം അതിലൊന്നുമില്ല. അത് ഗുണങ്ങളിൽ ജാതിയെ ആരോപിക്കുന്നതുകൊണ്ട് അധികം ഇനി വിശേഷമൊന്നുമില്ല. മറിച്ച് ഇവിടെ ഇപ്പോൾ ഭാഷകാരം പറയുന്നത് പോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് സ്മാർത്ഥമായ വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ സൗഹൃദമായ വിഷയങ്ങൾ, കർമ്മങ്ങളുടെ അനുഷ്ഠാനം ആചാര അനുഷ്ഠാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പഴയ സ്മൃതികളും ഗ്രന്ഥങ്ങളും എല്ലാം എഴുതി വച്ചിരിക്കുന്നത് ഈ പറയുന്ന വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിഭജനം എന്ന് പറയുമ്പോൾ അസമത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന വിഭജനം. വിഭജനത്തിൽ ദോഷമില്ല, അതിൽ യാതൊരു തരത്തിലുള്ള സമത്വമില്ല. ആ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ധർമ്മങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ഏത് ഗ്രന്ഥം എടുത്തു പോയി കഴിഞ്ഞാലും ശരി, പുരാണമായാലും ശരി, ഇതിഹാസമായാലും ശരി, എവിടെയൊക്കെ ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഈ അസമത്വത്തിൽ അധിഷ്ഠിതമായ ധർമ്മത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ജാതിയിൽ വരുന്ന ഉച്ചനീതിജത്വങ്ങളിൽ നിന്നുകൊണ്ടാണ് ധർമ്മത്തെ ചിന്തിക്കുന്നത്. അത് വർണ്ണധർമ്മങ്ങളെല്ലാം എങ്ങനെ വരുന്നു അതുപോലെ ആശ്രമധർമ്മങ്ങളിലും വരും. എന്നുവെച്ചാൽ ബ്രാഹ്മണന്റെ ഗാർഹസ്ഥ്യ ധർമ്മമല്ല ക്ഷത്രിയന്റെ ധർമ്മം, അതല്ല വൈശ്യന്റെ ധർമ്മം, അതല്ല ശൂദ്രന്റെ ധർമ്മം. ധർമ്മം പോലും ഈ പറയുന്ന ഉച്ചനീചത്വങ്ങൾക്ക് വിധേയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ ആചാരം എന്നുള്ള നിലയ്ക്കോ ഈ സ്മൃതികളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറയുന്ന ആചാരങ്ങളെ ധർമ്മങ്ങളെയൊന്നും ഒരു ആധുനിക സമൂഹത്തിൽ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വാസ്തവസ്ഥിതി. അതിന്റെ അടിസ്ഥാനത്തിൽ പറ്റത്തില്ല. സ്വീകരിക്കുന്നത് കാരണം അത് കൊണ്ട് എല്ലായിടത്തും യോജിപ്പിക്കുന്ന ഇവിടെ ഭാഷ്യകാരം പറയുന്ന പോലെ ബ്രാഹ്മണത്വദേഹ സംബന്ധിയായിട്ടാണ് പോകുന്നത്. ഭക്ഷ്യാഭക്ഷ്യ ബ്രാഹ്മണ ശരീരസ്യ അവനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബ്രാഹ്മണ ശരീരമുള്ളവന് ബ്രാഹ്മണ ശരീരസ്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഗുണകർമ്മങ്ങൾ എവിടെ വരും? ജന്മം കൊണ്ടല്ലേ വരുന്നു. അപ്പൊ അങ്ങനെ വന്നു ചേർന്നത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ അല്ല എന്ന് പറയുന്നത് തെറ്റെന്നാ പറയും. വന്നു ചേർന്നത് സ്വാഭാവികമായും, പിന്നെ അതിൽ കുറെ കൃത്രിമങ്ങളും കാണിച്ചു. അതിനെ മറച്ചു വെച്ചിട്ട് ഇതൊക്കെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എല്ലായിടത്തും തീരുമാനിച്ചിരുന്നത് എന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന് പറയുമ്പോൾ, ഈ മതപ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടുവച്ചിരിക്കുന്നതൊക്കെ ശരിക്കൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. അത് ചിന്തിക്കാൻ ആരും ധൈര്യപ്പെടത്തില്ല. കാരണം ഇതൊക്കെ വളരെ പതിഞ്ഞു പോയ, പാടിപ്പതിഞ്ഞ ശീലുകളെന്ന് പറഞ്ഞു മാറ്റാൻ വലിയ പ്രയാസം. അങ്ങനെ മാറ്റി ചിന്തിക്കണം. അപ്പൊ അന്ന് അങ്ങനെ ഒക്കെ എഴുതി വെച്ചത് അന്നത്തെ കാലത്തിന്റെ സ്വാധീനമനുസരിച്ച് അങ്ങനെയൊക്കെ എഴുതി വെച്ചു. അതിനെ ന്യായീകരിക്കാൻ പുതിയ യുക്തികൾ കണ്ടുപിടിക്കുന്നതിലും നല്ലത് അതിലുള്ള അസംബന്ധങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇന്നത്തെ വ്യവസ്ഥയിൽ അതുകൊണ്ട് ആർക്കും ഗുണമില്ല. ഈ പറയുന്ന ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ലെങ്കിൽ മറ്റ് ജാതിക്കാർക്കോ ഒന്നും ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. കാലം മാറിപ്പോയി, സാഹചര്യങ്ങളും മാറിപ്പോയി. അന്നത്തെ ഭക്ഷ്യാഭക്ഷ്യ വിചാരം കൊണ്ടിന്ന് ജീവിക്കാൻ പറ്റും, യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത് ഭാഷ്യകാരനും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഭാഷ്യകാരന്റെ കാലത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നടന്നിരുന്നത്. അതിനു മുമ്പ് ബുദ്ധൻ വന്ന് കുറെ മാറ്റങ്ങളൊക്കെ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പ്രായോഗികമായി വിജയിച്ചില്ല. ഇവിടെ പ്രായോഗികമായ ഇക്കാര്യത്തിൽ വിജയിച്ചത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടാണ് ഇതിന് കുറച്ചൊക്കെ മാറ്റമുള്ളത്. പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് നടപ്പിലാക്കിയപ്പോഴാണ് പിന്നെ കുറച്ച് മാറ്റം വന്നത്. സ്വാതന്ത്ര്യം കിട്ടി, പുതിയ ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് പിന്നെ കുറേ മാറ്റം വന്നത്. എന്നാൽ രൂഢം മൂലമായി മാറ്റങ്ങൾ മനുഷ്യന്റെ അന്തക്കരണത്തിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, മാറാതെ. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് സമൂഹത്തിൽ കാണുന്ന ഈ കോലാഹലങ്ങളൊക്കെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അന്ന് പറയാൻ പറ്റിയില്ല, ഭാഷയും നമ്മൾ ചർച്ച ചെയ്തില്ല. ആ കുറവ് ഇന്ന് പരിഹരിച്ചു എന്ന് കണക്കാക്കിയാമോ? അപ്പോ അവിടെ ഭാഷ്യകാലം പറയുന്നു, ഇത് ബ്രാഹ്മണാദി ശരീര സംബന്ധിയായി പറഞ്ഞിരിക്കുന്ന അല്ല. പ്രാണൻ എന്ന് പറയുന്നത് ഉപാസകൻ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? പ്രാണൻ എന്ന് പറയുന്നത് സർവപ്രാണികളിൽ ഇരിക്കുന്നു. അപ്പം പ്രാണൻ സർവഭക്ഷകനാണ് എന്ന് ഉപാസിക്കുക. ബ്രാഹ്മണ ശരീര സംബന്ധിയായിട്ട് എടുത്തിട്ട് അഭക്ഷ്യങ്ങളെ ഭക്ഷിക്കാമെന്നുള്ള ഒരർത്ഥം എടുക്കരുത്. സർവശരീരത്തിലും ഇരുന്നു കൊണ്ട് പ്രാണൻ ഭക്ഷിക്കുന്നു എന്ന് ഉപാസകൻ ചിന്തിക്കുക എന്നാണ്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രാഹ്മണ ശരീരത്തെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ പിന്നെ അത് ചർച്ചയ്ക്ക് അർത്ഥമില്ലാതായി. അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഗുണകർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസംബന്ധമായി. ഒരാചാരവും അതിന്റെ പേരിൽ തീരുമാനിക്കാൻ പറ്റില്ല. സർവാന്റെ പക്ഷം എന്ന് പറഞ്ഞാലും അത് അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പറ്റില്ല. കാരണം ജന്തുക്കൾ കഴിക്കണം, മനുഷ്യൻ കഴിക്കാൻ പറ്റില്ലല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ എന്തായാലും എടുക്കാൻ പറ്റില്ലോ അല്ലേ? സർവാന്റെ ഭക്ഷണമാണ് പ്രാണെന്ന് പറയുന്നത്. അല്ല, സർവാന്റെ ഭക്ഷണം എന്ന് പറയുന്നത് അവിടെ പൂർവക്ഷി പറയുന്നത് അഭക്ഷ്യം ഭക്ഷിക്കാമോ എന്നാണോ ഇതിന്റെ അർത്ഥമെന്നാണ്? അത് മനുഷ്യനും ജന്തുക്കൾ ഉപയോഗിച്ചും പറയാമല്ലോ. അല്ല, കാരണം അത്തരം ധർമ്മ വിചാരങ്ങളെല്ലാം നടക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചാണ്. പശു എന്ത് ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് സ്മൃതിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് അവര് സെലക്ട് ചെയ്തോളൂ അവർക്ക് വേണ്ടത്. പക്ഷെ ഇത് എങ്ങനെ ഇത് ശരിയാവും? പ്രാണൻ സർവാന്റെ ഭക്ഷണമാണെന്നുള്ളത് അത് കേവലം ഭാവനയല്ലേ. പ്രാണന് സർവവും ഭക്ഷിക്കുക എന്നുകൊണ്ട് പ്രാണൻ സർവശരീരങ്ങളിലും ഇരിക്കുന്നു. അല്ല, ശരിക്കും പ്രാണൻ ഭക്ഷിക്കുകയല്ലല്ലോ. പ്രാണൻ സർവശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പ്രാണൻ സർവഭക്ഷകനാണ് എന്ന് ഉപാസിക്കുക. അതിന് ദോഷമില്ല. കാരണം പശുവിന്റെ ശരീരത്തിലും മനുഷ്യന്റെ ശരീരത്തിലും എല്ലായിടത്തും പ്രാണനായിരിക്കുന്നു. അതാണ് സിദ്ധാന്തം. പക്ഷെ അവിടെ ഒരു പൂർവക്ഷം വന്നു. അങ്ങനെ വന്നാൽ അത് ബ്രാഹ്മണ ശരീര സംബന്ധിയായിട്ട് വരുമോ, പറയാൻ പറ്റുമോ സർവഭക്ഷണം എന്ന് പറഞ്ഞാൽ പറയും. അത് സ്മൃതിക്ക് വിരോധമാണ്, അങ്ങനെ എടുക്കരുത്. ബ്രാഹ്മണ ശരീര സംബന്ധിയായി സർവം ഭക്ഷിക്കാമെന്നുള്ള എടുക്കരുത്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആ ശരീരമുള്ളവനാണ്, ഒരു ഗോത്രത്തിൽ പറന്നവനാണ് ബ്രാഹ്മണൻ. അല്ല, ശൂദ്രം ബ്രാഹ്മണനല്ല. അതാണ് അവിടെ പറയുന്നത്. സ്മൃതികളിൽ ഭാഷ്യകാരൻ കൃത്രിമമായി ഉണ്ടാക്കിയൊന്നുമല്ല, സ്മൃതികളിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നു. അപ്പോ ആ ഗോത്രത്തിൽ പരമ്പരമായി ജനിക്കുന്നു ബ്രാഹ്മണൻ, അതുപോലെ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എല്ലാം പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ അവരെ ശരീര സംബന്ധിയായിട്ടിത് എടുക്കരുത് എന്ന് പറയുമ്പോൾ മുഖ്യമായി ബ്രാഹ്മണാദികൾ ശരീര സംബന്ധിയാണ്. പിന്നെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചെന്ന് പറയുന്ന ഒരു സാമൂഹ്യ, ഇത് ഗീതയുടെ ചർച്ചയിലും അന്നും ഇത് ചർച്ച ചെയ്തതാണ്. പക്ഷെ ഈ ഒരു സന്ദർഭം അന്ന് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. വ്യക്തിനിഷ്ഠമായി നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ഗുണകർമ്മങ്ങളുണ്ടെങ്കിൽ അവനെ ബ്രാഹ്മണനെന്ന് വിളിക്കാം. അതിൻ്റെ അർത്ഥം അയാളൊരു മഹാത്മാവാണ് എന്നേ അതിനർത്ഥമുള്ളു. അല്ലാതെ സമൂഹ വ്യവസ്ഥയുടെ ഭാഗമായ ബ്രാഹ്മണൻ എന്നതിനർത്ഥമില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. അത് ഭാഷ്യകാരൻ്റെയും നിലപാട് അത് തന്നെ. എല്ലാ ആചാര്യനും, ഭാഷ്യകാരൻ മാത്രമല്ല, എല്ലാ സ്മൃതികാരന്മാരും പിന്നീട് വന്ന, അതുകൊണ്ടല്ലേ ഭാഷ്യകാരന് ശേഷം വന്നവര്, രാമാനുജൻ, മാധവൻ തുടങ്ങി ആചാര്യന്മാര്, വല്ലഭൻ തുടങ്ങി സംസ്കൃതം പഠിച്ച എല്ലാ പണ്ഡിതന്മാരും ഇതേ അഭിപ്രായക്കാർ തന്നെയാണ്. അവരുടെ വ്യാഖ്യാതാക്കളും അനക്ക് എത്ര പേര് വ്യാഖ്യാനം എഴുതിയിരിക്കുന്നു. എല്ലാവരും ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വം അംഗീകരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഒന്നില്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക എന്ന് പറയും, അതിലെന്താ കാര്യം? അതുകൊണ്ട് എന്ത് നേടാനാണ്? അത് പിന്നെ പറയുന്നത് ഇപ്പൊ ഒരു കൂട്ടർ പറയുന്നു ഭാഷ സംസ്കാരം എന്ന് പറയുന്നതിന് ഇങ്ങനെയുള്ള യാതൊരു ദോഷം കൊണ്ടില്ലായിരുന്നു, അവിടെ എല്ലാം കേമമായിരുന്നു, അത് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നവർ പറയുന്നതാണ്. അവിടെ എല്ലാം ഉണ്ടായിരുന്നു, നന്മകളും ഉണ്ടായിരുന്നു തിന്മകളും ഉണ്ടായിരുന്നു, രണ്ടും ഉണ്ടായിരുന്നു. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ വരണം ഏതൊക്കെ വേണ്ട എന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടത്. കൊണ്ടുവന്നാൽ ഒന്ന് മാത്രം കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അത് ശരിക്കും ശാസ്ത്രങ്ങളിലൂടെ സ്മൃതികളിലൂടെയൊക്കെ ഇത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഉറപ്പിച്ച കാര്യമാണ്. അത് സുപ്രഭാതത്തിൽ പൊട്ടിവിടർന്നു. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവിടെ ഇന്നും മനുഷ്യൻ ഈ കഥകളൊന്നും അറിയാതെ എടുത്തു ചാടുന്ന എന്തെങ്കിലും കേൾക്കുമ്പോൾ ചിന്തിക്കാതെ രൂഢമൂലമായ സംസ്കാരത്തിന്റെ ബലത്തിൽ അതുകൊണ്ട് സന്ദർഭ്യവുമായി അത്ര കൂടെ പറഞ്ഞു. ഇവിടുത്തെ വിഷയം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പല ശാഖകളിലുള്ള ഉപാസനകളിൽ ഉപാസന ഒന്നാണെങ്കിൽ ഗുണോപസംഹാരം, പലയിടത്തുള്ള ഗുണങ്ങളെ ചേർത്ത് ഒന്നായി സ്വീകരിച്ചുകൊണ്ട് ഉപാസിക്കാം. അതാണ് ഇവിടെ ഭാഷ്യകാരൻ സിദ്ധാന്തിക്കുന്നത്.